പ്രപഞ്ചം അസത്യമാണ് എന്ന അദ്വൈതി സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഞാന് ഞാൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്നാല് ദിവസങ്ങൾ ജ്ഞാനം കൊണ്ട് അത് നിവർത്തിക്കാൻ വേണ്ടി, ജ്ഞാനം കൊണ്ട് അത് ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടാണ്. മിഥ്യയായാലേ ജ്ഞാനം കൊണ്ട് ഇല്ലാതാകും. രജ്ജസർപ്പം പോയി, രജ്ജസർപ്പം കൊണ്ട് ഇല്ലാതാകുന്നു മിഥ്യയാകും. ജ്ഞാനം കൊണ്ട് ഇല്ലാതാകുന്നു മിഥ്യയാകും. അപ്പോ പിന്നെ ആ ജ്ഞാനം എന്തിന്റെ ജ്ഞാനമാണ് എന്ന് ചോദ്യം വരും. എന്തിന്റെ ജ്ഞാനമാണ്? എന്തിന്റെ ജ്ഞാനമാണ്? ജ്ഞാനം എന്തിന്റെ ജ്ഞാനമാണ്? ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം, പരമാത്മജ്ഞാനം എന്നെല്ലാം പറയുന്ന ആ ജ്ഞാനം കൊണ്ട്. എന്തുകൊണ്ട് ഈ ബ്രഹ്മജ്ഞാനം കൊണ്ട് നിവർത്തിക്കുന്നു എന്ന് എന്തുകൊണ്ടാ പറയാൻ കാരണം? പ്രപഞ്ചം ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് നിവർത്തിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇപ്പൊ ഈ പറയുന്നതിന് ഓരോ പോയിന്റുകളാണ്, കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം അദ്വൈതം നോക്കി മനസ്സിലായില്ല എന്നർത്ഥം. ഈ പറഞ്ഞത് ശരിയാണ്. ശരിയാണ് എന്നാ കുറച്ചുകൂടെ ബ്രഹ്മജ്ഞാനം യഥാർത്ഥ ജ്ഞാനങ്ങൾ തന്നെ. അതുകൊണ്ടാണ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു ബ്രഹ്മജ്ഞാനം കൊണ്ട്? ബ്രഹ്മജ്ഞാനം യഥാർത്ഥമാണ്, യഥാർത്ഥ ജ്ഞാനം. ആ ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നിവർത്തിക്കൂ, ഇല്ലാതാകൂ എന്നെന്തുകൊണ്ട് പറയുന്നു? അതായത് അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് ആരോപണം നിവർത്തിക്കും, കയറിന്റെ ജ്ഞാനം കൊണ്ട് സർപ്പഭ്രാന്തി ഇല്ലാതാകും, മുത്തിച്ചിപ്പിയുടെ ജ്ഞാനം കൊണ്ട് അതിലുള്ള രജതഭ്രാന്തി, വെള്ളി എന്നുള്ള ഭ്രാന്തി ഇല്ലാതാകും. അതുപോലെ ഈ പ്രപഞ്ചാസത്യം എന്നാണല്ലോ പറയുന്നത്, അത് ബ്രഹ്മത്തിൽ ആരോപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിലൊരു ഭ്രാന്തിയാണ്. ബ്രഹ്മമാണ് അധിഷ്ഠാനം. അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് ആരോപം നിവർത്തിക്കുകയുള്ളൂ. ഇതൊരു പോയിന്റാണ്. അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് മാത്രമേ ആരോപം നിവർത്തിക്കത്തുള്ളൂ. എവിടെയൊക്കെ ഭ്രമമുണ്ടോ അവിടെയെല്ലാം അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രപഞ്ച ഭ്രാന്തി നിവർത്തിക്കുമെന്ന് പറയുന്നത്, ഇല്ലാതാകുമെന്ന് പറയുന്നു. അതാണ് കാരണം. കാരണം ബ്രഹ്മജ്ഞാനം എന്നെങ്കിൽ അധിഷ്ഠാന ജ്ഞാനം. ഇതൊരു പോയിന്റാണ്, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഓരോന്നും അത് പോയിന്റ് പോയിന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥ ജ്ഞാനം തന്നെയാണ്. അതൊക്കെ ശരിയാണ്. ഇനി ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രപഞ്ചം, അസത്യമായ പ്രപഞ്ചം നിവർത്തിക്കുന്നു വെച്ചത് മറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്, ഇല്ലാതാകുന്നു. എങ്ങനെയാണോ രജ്ജുവിലെ സർപ്പം, കയറ്റിലെ സർപ്പം മറഞ്ഞു പോയത്, അതുപോലെ ഈ പ്രപഞ്ചവും മറഞ്ഞു പോവുകയാണ്. അങ്ങനെ മറഞ്ഞു പോകുന്നത് ഈ ബ്രഹ്മജ്ഞാനം അങ്ങനെയുള്ളതായിരിക്കണം. അപരോക്ഷമെന്നോ പ്രത്യക്ഷമെന്നോ പറയാം. എന്നാ അദ്വൈതികൾ ഉപയോഗിക്കുന്ന വാക്ക് അപരോക്ഷം. അപരോക്ഷമായ ബ്രഹ്മജ്ഞാനം ഉണ്ടായത്, ഇതൊക്കെ അദ്വൈതത്തിന്റെ പ്രധാനമായ സിദ്ധാന്തങ്ങളും അടിസ്ഥാന കാര്യങ്ങളുമാണ്. അറിയാത്തടത്തോളം കാലം നമ്മൾ അദ്വൈതമൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന്. അപരോക്ഷമായ ജ്ഞാനം, അപരോക്ഷമായ ജ്ഞാനം പരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നതിന് എന്താ വ്യത്യാസം മനസ്സിലാക്കണം. അപരോക്ഷമായ ജ്ഞാനം കൊണ്ടേ ഈ പ്രപഞ്ചം പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അപരോക്ഷമല്ലാത്ത ജ്ഞാനം ഉണ്ട്, അതിനെ പരോക്ഷം ജ്ഞാനം എന്ന് പറയും. അപ്പോൾ പരോക്ഷം ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മള് ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, ബ്രഹ്മം, ആത്മാവ്, സച്ചിദാനന്ദം, ഇങ്ങനെ ബ്രഹ്മത്തെ ഒരുപാട് വർണ്ണിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് നമ്മൾ കേൾക്കുന്നു. കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനെ കുറിച്ചൊരു അറിവുണ്ടാവും, അതാണ് പരോക്ഷം ജ്ഞാനം. കേൾക്കുന്ന എല്ലാവർക്കും ഒരു അറിവുണ്ടാവും. ബ്രഹ്മം പറയുന്നത് നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞ ഞാൻ ബ്രഹ്മമാണ്, ഈ പ്രപഞ്ചത്തിന്റെ കാരണം ബ്രഹ്മമെന്ന് പറഞ്ഞാൽ ശരി, പ്രപഞ്ച കാരണം ബ്രഹ്മമാണ്, ബ്രഹ്മം എന്താണ്, അത് സച്ചിദാനന്ദമാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരുന്നാലും പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകത്തില്ല. എന്തുകൊണ്ട്? നമ്മളീ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ പരോക്ഷം ഞാനാണ്. ഇപ്പൊ പ്രപഞ്ചം നിന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പ്രപഞ്ചം നിൽക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പ് കാണുന്ന പ്രപഞ്ചം നിൽക്കുകയല്ല, നമ്മുടെ ശരീരം ഉൾപ്പെടെ, നമ്മുടെ ഇന്ദ്രിയങ്ങളും ഉൾപ്പെടെ എല്ലാം നിൽക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഈ അനുഭവം നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ഗുണവും ദോഷവും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരോക്ഷമായ ജ്ഞാനം കൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മളിങ്ങനെ നിരന്തരം ബ്രഹ്മം ബ്രഹ്മമെന്ന് ഞാൻ പറയും, നിങ്ങൾ കേൾക്കും, പറഞ്ഞും കേട്ടവരിക്കും, നമുക്ക് അറിവുണ്ടാവും, നമുക്ക് പ്രത്യേകിച്ചൊരു മാറ്റമില്ല. അതുകൊണ്ട് കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല. നമുക്ക് വിശക്കും, വിശക്കുമ്പോൾ ഭക്ഷണം വേണം, രോഗം വന്നു, രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാകും, അപ്പം നമ്മൾ കരയും. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേ ഇതിനൊന്നും ഒരു മാറ്റം വരത്തില്ല. പിന്നെ ചെറിയ മാറ്റമൊക്കെ വരും. എന്താണ്, ഞാൻ ബ്രഹ്മമാണെന്നൊക്കെ കേൾക്കുമ്പം ഒരു ധൈര്യവും തൻ്റെയിടമൊക്കെ വരും. ഈ ശരീരമല്ല ബ്രഹ്മമാണെന്നൊക്കെ കേൾക്കുമ്പോൾ എന്തുവരും, ഒരു തൻ്റെയിടമൊക്കെ മനസ്സിലുണ്ടാകും. ഒരു പരിധി വരെ അതുകൊണ്ടൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ലൊരു ക്യാൻസറിന്റെ വേദനയാണ് വരികയാണെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല, അങ്ങനെ പിടിച്ചു പോകും ആരായാലും. നല്ലൊരു ഹാർട്ട് അറ്റാക്കിന്റെ വേദന വരെയാണെങ്കിൽ ആർക്കും താങ്ങാൻ പറ്റില്ല. അത് തന്നെ നല്ലൊരു ഹാർട്ട് അറ്റാക്കിന്റെ വേദന വന്നാലോ മോർഫിൻ കൊടുക്കേണ്ട, ഹാർട്ട് അറ്റാക്ക് മതി, ചത്തൊന്നും പോകത്തില്ല. പക്ഷെ മോർഫിൻ കൊടുത്തിട്ടാണ് പിന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നത്. എന്തൊക്കെയാ പ്രശ്നമുള്ളതെന്നറിയാൻ വേണ്ടി, സഹിക്കാൻ പറ്റി നമുക്കതൊന്നും വേണ്ട. നല്ലൊരു കടുത്ത പല്ലുവേദന ഒന്നോ നിലവിളിച്ചു അവരെ മയക്കാതെ അവരെ ചെറുത് ചെയ്യുമ്പോൾ ബോധമില്ലാത്ത ആൾക്കാർ പലതും എഴുതി വയ്ക്കും. Don't excited hearing all those things. ഇന്നിപ്പോ ബ്രെയിൻ സർജറി നടത്തുമ്പോഴേ ബോധം കെടുത്താതെ ചെയ്യും. നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും പെയിൻ ഉണ്ടാവും, ബ്രെയിനിലൊരിക്കലും പെയിൻ ഉണ്ടാവും. ബ്രെയിനിൽ പെയിൻ സെൻസേഴ്സ് ഇല്ല, അതുകൊണ്ട് ബ്രെയിൻ ഓപ്പൺ ചെയ്ത് സർജറി പലപ്പോഴും എപ്പോഴും അല്ല പലപ്പോഴും ബോധം കെടുത്താതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോ ഈ വേദന എന്ന് പറയുന്നത് എന്താണ്, അത് സെൻസ് ചെയ്യുന്നു ഇല്ല എന്നുള്ളതാണ്. ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ അത് സെൻസ് ചെയ്യാതെ ചില വേദനകളും മറ്റും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു ഇതാണ് നോക്കിക്കഴിഞ്ഞാൽ പാരലൈസ്ഡ് ആയി കൈ, പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ കൈ മുറിച്ചാലും അറിയത്തില്ല. മനസ്സിലായോ? ഇനി കൈ മുറിച്ചെന്നിരിക്കട്ടെ, ആക്സിഡന്റ് നിന്ന് കൈ മുറിഞ്ഞുപോയി, കൈയില്ല, പക്ഷെ ഫാന്റം ലിംബ് ഒരു പ്രതിഭാസം മുറിഞ്ഞുപോയി കഴിഞ്ഞാൽ മുറിഞ്ഞ കൈ നമുക്ക് എപ്പോഴും വേദനിച്ചുകൊണ്ടേരും. അത് മുറിയാത്ത ഭാഗമല്ല, മുറിഞ്ഞുപോയ ഭാഗം എപ്പോഴും വേദനിച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ ബ്രെയിനിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളാണ്. ഇതറിയാതിരിക്കുമ്പം നമുക്കിതൊക്കെ എന്താണെന്ന് തോന്നും, ഭയങ്കര അത്ഭുതമായിട്ട്. അപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു ഭാഗം പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ വേദനയൊന്നും അറിയത്തില്ല, ഇവിടെ കീറിയോ മുറിക്കോ എന്ത് ചെയ്ത. അല്ലെങ്കിൽ നമ്മള് ആ സെൻസറി നെർവ്സ് അതിലെന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും വേദന അറിയിക്കും. അതിന് പ്രത്യേകിച്ച് സിദ്ധിയൊന്നും വേണ്ട, ശരീരം തന്നെ ഇതിന്റെയൊക്കെ ശരീരത്തിൽ തന്നെയുണ്ട്. ശരീരം തന്നെ ചെയ്യുന്ന ചില സംവിധാനങ്ങളാണ്, ബ്രെയിൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മളെ വേദന അനുഭവിപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒരുപാട് അതിശയോക്തികളും അത് ഗ്രൂപ്പ് വരുന്നു. നേരത്തെ പറഞ്ഞ ഗുരു പറഞ്ഞു എന്ന് പറയുന്നു, ശരീരം വേദനിച്ചുകൊണ്ടിരുന്നപ്പോ ഗുരുവിനോട് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു, എന്താണ് ഇത്? ഉണക്കപ്പാളെ അറക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിന്റെ തത്വമാണ്. ഈ ശരീരത്തിന്റെയൊക്കെ വേദന അനുഭവിക്കുമ്പോഴും എന്താണ് അതിന്റെ തത്വം എന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കണമെന്നുള്ളതാണ്. അതേ ഗുരു തന്നെ ഇതേ സമയത്ത് രോഗമായി കിടക്കുമ്പോൾ ഒരു ബിഷപ്പ് വന്ന് സംസാരിച്ചു ഗുരുവിനോട്. അപ്പോ പറഞ്ഞു, ഈ ശരീരമൊന്നും വലിയ കാര്യമില്ല, അങ്ങ് പരലോകത്തിൽ പോയാൽ പിന്നെ വലിയ സുഖമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ തത്വങ്ങൾ ഗുരുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഗുരു പറഞ്ഞു, പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ വേദനയാണ് സഹിക്കാൻ വയ്യാത്തത്. എന്ന് വെച്ചാ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇത് നിനക്ക് വന്നാലേ നിനക്ക് മനസ്സിലാവൂ. മനസ്സിലാവും, നിനക്കിത് വരണം അപ്പൊ നിനക്ക് മനസ്സിലാവും. മറ്റുള്ളവന്റെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ എല്ലാവർക്കും പറയാം. അവിടെ ഗുരു പറയുന്ന അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടാണ്. വേദന എന്ന് പറയുന്നത് ശരീരത്തെ അനുഭവിക്കുന്നോണ്ടാണ് നിലവിളിക്കുന്നത്. അനുഭവിച്ച പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് വളരെ തീവ്രമായ വേദന ഉണ്ടാക്കുന്നതാണ്. അന്ന് ഇതിന് വേറെ ചികിത്സയൊന്നുമില്ല. അപ്പൊ വേദന അനുഭവിക്കുക. ഇന്നാണെങ്കിൽ ഉടൻ തന്നെ മോർഫിൻ കൊടുക്കും, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് ഏക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പം കൂടെയുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഏക്കത്തില്ല. അതുകൊണ്ട് ബാക്കി പറയുന്നതൊക്കെ എന്താണ്? രമണ മഹർഷി ഓപ്പറേഷൻ ചെയ്ത്, രാമകൃഷ്ണദേവൻ ഓപ്പറേഷൻ ചെയ്ത്, ഒന്നും അറിഞ്ഞില്ല. ഇത് ചെയ്തോ ചെയ്തില്ല എന്ന് തന്നെ ആർക്കും അറിയില്ല. അത് മറ്റൊരു കാര്യം മനസ്സിലായോ? ഇതൊക്കെ നടന്നോ ഇല്ലേ എന്നുള്ള കാര്യം തന്നെ ആർക്കും അറിയില്ല. ഈ അനുയായികൾ പൊക്കി പൊക്കി പല കാര്യങ്ങളും പറയും. അത് സംഭവിക്കാം. അതൊക്കെ വെറുതെ പറയുന്നു. ഗുരു എന്താണ്? ഗുരു ഈ ഗുഹ ഉപേക്ഷിച്ച ആളാണ്. എവിടെ? മരുത്തോമലെ. പിന്നെ ഗുരുവിന്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വളരെ വ്യക്തമാണ്. സമൂഹ മധ്യത്തിലായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്ത്. പിന്നെ ഈ ആൾക്കാരുടെ ശല്യം കരുതി കുറച്ച് സമയം മുറിക്കാത്ത ഒരു കഥ പഠിക്കും. ആരായാലും ചെയ്തു, നമ്മളാരും ചെയ്യും, ഞാനെന്താ കഥ അടച്ചില്ല. ഇതെല്ലാരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഗുരു എന്ന് പറഞ്ഞെന്താണ്? സമൂഹത്തില് ജനങ്ങൾക്കൊപ്പം ജീവിച്ച ആളാണ്. അപ്പൊ ഈ ശിഷ്യന്മാര് മുറിക്കാത്ത കയറി കഥ കടക്കുന്നതാണ്. പുറത്തേക്കുന്ന ഗുരുവിനെ അവർക്കറിയില്ല. ഇവരുടെ ശല്യം കരുതിയാ ഗുരു കഥ കടത്തത്. കാരണം എന്താണ്? പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ തമ്മിലടിയും പരാതിയും വഴക്കുകളും ഇതിനൊക്കെ സമാനം പറയണം. ഈ ശിഷ്യന്മാരെല്ലാം അന്നേ അടിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവരൊന്നും യോജിക്കത്തില്ല, പല പല പ്രശ്നങ്ങളാണ്. അപ്പോ ഈ ശല്യമൊക്കെ കരി ഗുരു കുറച്ച് സമയം കരി കഥ അടച്ചിരിക്കും, സ്വസ്ഥമായിട്ടിരിക്കും എന്നുള്ളതാണ്. ആർക്കാർ രണ്ടും വേണം. പക്ഷെ ഒരു കാലത്ത് സമൂഹത്തിൽ നിന്നൊക്കെ മാറിവിട്ട് ഗുരു പോയിരുന്നു, മരുത്തോമലയിരുന്നു. ഗുരു അറിവിപ്പുറത്ത് വന്നതിന് ശേഷം പിന്നെ എന്താണ് സമൂഹ മധ്യത്തിലുണ്ടായിരുന്നു. അവിടെ വന്നു ശിഷ്യന്മാര് വന്നു, ശിവലിംഗസ്വാമി അടുത്ത് ചെന്ന് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. മണക്കാട്ട് ഗോവിന്ദനാശാരി നിങ്ങൾ പലരും വന്നു, അവിടെ സംസ്കൃത ഇത് തുടങ്ങി. അവിടെ വെച്ച് തന്നെ ഗുരു യാത്ര ചെയ്യാനും തുടങ്ങി. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഗുരു അവിടെ നിന്ന് ശിവലിംഗസ്വാമിയും കൂട്ടി തമിഴ്നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി, പിന്നെ കേരളത്തിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു. അവിടെ ഇങ്ങനെ നിരന്തര യാത്രയായിരുന്നു. എന്റെ ജീവിതം എന്ന് പറയുന്നത് മൊത്തം യാത്രയാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് എല്ലാവർക്കും രേഖപ്പെടുത്തി വെക്കുക. അല്ലാതെ ഒരു എന്താണ് മുറിക്കകത്ത് ഒരു കഥ പഠിച്ചിരുന്ന് ശിഷ്യന്മാരെയൊക്കെ പുറത്ത് കാവലിരുത്തിയിട്ടിരുന്ന ആളല്ല. അതിശയോക്തികളെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ഒരുപാട്. ഇന്ന് ശിഷ്യന്മാർ ഗുരുവിനെ കുറിച്ച് ഒരുപാട് അതിശയോക്തി പ്രചരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഗുരുവിനെ വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിച്ചു. പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ പറഞ്ഞ് കച്ചവടം നടത്തണം. ഒരു സമൂഹത്തിൽ ജീവിച്ചയാള്, സമൂഹത്തിന് വേണ്ടി ജീവിച്ചയാള് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കും. സമൂഹത്തിൽ ഈ പരിവർത്തനങ്ങളൊക്കെ ഗുഹിക്കാതെ കയറിയിരുന്ന അവരും നടക്കും. ഇതുപോലെയുള്ള ശിഷ്യന്മാരുണ്ട്. ദക്ഷിണ കിട്ടാൻ വേണ്ടി പലതും പറയും. പിന്നെ നാളെ വായിക്കും, ഇന്നും നാളെയും കൂടെ വായിക്കും, സമയം പോകും. കഥ എന്നൊന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യമാണ്. അത് കേൾക്കാതെ വേറെ എന്തെങ്കിലും എഴുതി വെച്ചെങ്കിൽ അത് നാളെ വായിച്ചോ. ഞാൻ പറയുന്നത് മൊത്തം കഥയാണ്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ കഥയാണ്. എല്ലാം നരേറ്റീവ്സ് ആണ്. അപ്പോ എന്താ പറഞ്ഞു വന്നത്? അതായത് നമ്മുടെ ഈ മിഥ്യ, അതായത് പ്രപഞ്ചം മിഥ്യയായി കഴിഞ്ഞാൽ മാത്രമേ അത് ജ്ഞാനം കൊണ്ട് നിവൃത്തി. ആ ജ്ഞാനം തന്നെ എന്തായിരിക്കണം? അപരോക്ഷമായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ജ്ഞാനം പരോക്ഷവും അപരോക്ഷവും രണ്ടു തരത്തിലുണ്ട്. അപ്പൊ പരോക്ഷമായ ജ്ഞാനം കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ബ്രഹ്മമാണെന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, എനിക്കും ജ്ഞാനമുണ്ട്, നിങ്ങൾക്കും ജ്ഞാനമുണ്ട്, ഇതുകൊണ്ട് പ്രപഞ്ചമൊന്നും മാറിപ്പോകത്തില്ല, ഇതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ചോദ്യം വന്നത്. ഒരു മാറ്റവും വരത്തില്ലേ, ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചവിടെയാണ് രാമകൃഷ്ണദേവന്റെ ഒക്കെ കാര്യം വന്നതാണ്. അങ്ങനെയാണ്. പിന്നെ അതിന് വരുന്ന ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ നമുക്ക് ഞാൻ എന്താണ് ശരീരമല്ല ആത്മാവെന്നൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു എന്താണോ ഒരു ചങ്കൂറ്റം, ഒരു തൻ്റെടം, അതൊക്കെ മനസ്സിന് വരും. ആ മനസ്സെന്ന് പറയുന്ന ഒരു സെൽഫ് ഹിപ്നോസിസ് പോലെയാണ്. നമ്മൾ നമുക്ക് തന്നെ ഒരു ബലം കൊടുക്കുകയാണ്. അതൊക്കെ നമ്മളെ സഹായിക്കുന്നതെന്ന് പറയുന്നത് ഒരു സെൽഫ് കൗൺസിലിംഗ് പോലെ. നമ്മൾക്കിപ്പോ ഒരു ഡിപ്രഷനായിട്ട് കുറച്ച് ഡിപ്രഷനായിരിക്കാം. അതുപോലെ നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെന്ന് വെച്ചാൽ മരുന്നുണ്ടാകെ ചികിത്സിക്കുന്നവരാണ്. അവര് നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ഡിപ്രഷൻ മാറ്റിത്തരും. അപ്പോ അതുപോലെ നമ്മുടെ ഡിപ്രഷനൊക്കെ മാറ്റുന്നതിന് സഹായിക്കുന്ന ഒന്നാണെന്തോ ഈ പറയുന്ന പരോക്ഷങ്ങൾ. അതാണ് നമ്മൾ വേദാന്തം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു പറയുന്നു. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ തന്നെ ഈ നമ്മളെ ഈ അറിവുകൊണ്ട് നമ്മളിൽ തന്നെ ഒരു തെറാപ്പി നടത്തുകയാണ്. നമ്മുടെ തന്നെ ഒരു തെറാപ്പിയാണ്. വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോ ഏത് മനുഷ്യനായാലും ശരി, അവന്റെ മാനസികമായ മൂഡ് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സെപ്പോഴും ഒരിക്കലും ഒരുപോലെ ഇരിക്കത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിന്റെ ഹാർമോൺസിന്റെ പ്രവർത്തനങ്ങളനുസരിച്ച് നമ്മുടെ ബുദ്ധിയും മനസ്സും മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് നമ്മുടെ മനസ്സും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ അതിനെ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളെല്ലാം അതിനെ സ്വാധീനിക്കും, നമ്മുടെ അറിവ് സ്വാധീനിക്കും. അപ്പോ ഈ ഒരു അറിവ് തന്നെ ഇത് നല്ലൊരു അറിവാണല്ലോ. ഒരു തെറാപ്പി പോലെയാണ്. ഈ തെറാപ്യൂട്ടിസ്റ്റിക്കാണ് ഏതോ ഈ അറിവ്. അപ്പോ നമുക്കെന്ത് വരുന്നു? എങ്ങനെയാണോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നമ്മുടെ വിഷാദവും മറ്റും മാറ്റുന്നത്. അത് വരും മനുഷ്യ മനസ്സിന്. കാരണം ഈ എന്താണ് ഹാർമോൺസ് എന്നൊക്കെ പറയുന്നത് നമുക്കതിന് വലിയ സ്വാധീനമൊന്നുമില്ല, അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതൊക്കെ സംഭവിക്കുന്നത് കെമിക്കൽ റിയാക്ഷനുകളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം മനസ്സങ്ങനെ എപ്പോഴും നൂല് പോലെ നിൽക്കത്തൊന്നുമില്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ അറിവൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് വരുന്നു, അതിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും. അതായത് ബ്രെയിൻ നമ്മുടെ അറിവിനെ സ്വാധീനിക്കും, അറിവ് ബ്രെയിനെ സ്വാധീനിക്കും. റെസിപ്രോക്കലായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ അറിവൊക്കെ എന്തുവരും? ഇപ്പോൾ പറഞ്ഞില്ലേ അദ്വൈതം, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു സന്തോഷം വരും, കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ വരത്തില്ല. വരും ഏതുപോലെ? ഒരു തമാശ പോലെ. ഒരു തമാശ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നു. എന്തുകൊണ്ടാ ചിരിക്കുന്നു? എന്തുകൊണ്ടാ ചിരിക്കുന്നു? തമാശ പറയുമ്പോൾ എന്താ ചിരിക്കുന്നു? സന്തോഷം വരും, അല്ലെങ്കിൽ ചിരിക്കില്ല അല്ലേ. ഒരു തമാശ എന്ന് പറയുന്നത് നമ്മളതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ള രീതിയിലാണ്. കെമിക്കൽ ചേഞ്ചസ് ആണല്ലോ നമ്മൾ തമാശ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്ന എന്തുകൊണ്ട്? ഈ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ളിൽ വരുന്ന മാറ്റം, ബ്രെയിനിൽ വരുന്ന മാറ്റം, അപ്പൊ സന്തോഷം വരും. ആ സന്തോഷം എങ്ങനെയാണ്? അതേസമയം അത് തന്നെ ഞാനിപ്പോ ഈ സ്വാമി എടുത്തൊരു തമാശ പറഞ്ഞു, ഞാൻ തമാശയായിട്ട് പറഞ്ഞു. പക്ഷെ സ്വാമിക്ക് തോന്നിയാണ് അത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ പറഞ്ഞെന്ന് തോന്നിയ റിബലാവും. ഞാൻ ഇരുട്ടത്ത് നടക്കും, പുറക്കട വന്ന് എന്റെ തലക്കടിക്കും. എന്തുകൊണ്ട്? കാര്യം ഒന്ന് തന്നെ, ഞാൻ പറഞ്ഞ തമാശയാണ്. പക്ഷെ കേൾക്കുന്ന ആൾ അതിനെ എങ്ങനെ എടുക്കുന്നു? അതിനെ വിപരീതമായെടുക്കുന്നു. അപ്പോ തമാശ പറഞ്ഞ അത് തമാശയായിട്ട് തമാശയെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റൂ. ഇപ്പോ ഒരു വ്യക്തി ഡിപ്രസ്ഡ് നേച്ചറാണെങ്കിൽ അയാളോട് ഒരിക്കലും തമാശ പറയാൻ പാടില്ല. പല പ്രശ്നങ്ങളും അത് ഡിപ്രഷന്റെ ഭാഗമാണ്. അയാൾ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അജിറ്റേറ്റഡാവും. അങ്ങനെയുള്ളവർക്ക് പറയാൻ പാടില്ല. ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പം നിങ്ങൾ കോമഡി കാണണമെന്ന് എനിക്കിട്ട് സുരാജ് വെഞ്ഞാറമ്മൂടിന്റെയോ മറ്റേ അശോകന്റെയോ അപ്പൊ കോമഡിന്ന് എന്താണ് യൂട്യൂബിലോ സിനിമയിലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇരിക്കും, കുറെ സമയം ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അത് ബ്രെയിനെ സ്വാധീനിക്കുന്നു, ബ്രെയിൻ എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, നമുക്ക് സന്തോഷം വരും. അപ്പോ അത് നമുക്ക് ഒരുപക്ഷെ ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ച് നമുക്ക് കോമഡി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഡിപ്രഷൻ അവസ്ഥയിലായിരുന്നു. അപ്പൊ കോമഡി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് മറ്റുള്ള കാര്യങ്ങൾ പോലെ തന്നെയാണ്, ഒരു തെറാപ്പിയാണ്. അപ്പൊ നമുക്ക് സന്തോഷം വരും. പക്ഷെ ഈ തെറാപ്പി എല്ലാവർക്കും പറ്റില്ല, അദ്വൈതം എല്ലാവർക്കും തെറാപ്പി ആകത്തില്ല. മനസ്സിലായോ? ഒരിക്കൽ കൈലാസാശ്രമത്തിൽ അവിടെ ബ്രഹ്മസൂത്രത്തിന്റെ മറ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നു ഫ്രണ്ടിൽ. അപ്പൊ അവിടെ ഏറ്റവും ബാക്കിലെ സ്ത്രീകൾക്ക് വന്നിരിക്കാം, ഗൃഹസ്ഥ ഭക്തന്മാർ. ഒരാൾ വളരെ ഗൗരവമുള്ള ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രഹ്മസൂത്രം. അതാണ് പിറകെ ഇരുന്ന ഒരു സ്ത്രീ വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. എന്താണ്? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേന്ന്. അവിടെ എന്തോ പറഞ്ഞത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാരും തിരിഞ്ഞു നോക്കി, ഞാനും തിരിഞ്ഞു നോക്കി. ഞാൻ ചോദിച്ചു, അവരെന്താ പറഞ്ഞത്, എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവിടെ എന്താണ്? ജീവനിൽ നിന്ന് ഭിന്നമായിട്ട് ബ്രഹ്മമില്ല, അല്ല ഈശ്വരനില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈശ്വരനെ നിഷേധിക്കണം, അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെ എന്താണോ, അതിനൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഇല്ല. അവർക്ക് സങ്കടം വന്നു, നിരാശ വന്നു, ദേഷ്യം വന്നു. പക്ഷെ ബാക്കിയുള്ളവർ മുമ്പായിരുന്ന ഞങ്ങളൊക്കെ അത് ആസ്വദിക്കുകയാണ് കേട്ടിട്ട്. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. കാരണം എന്തുകൊണ്ട്? അവനതിന് അഡിക്റ്റായി, അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത്. അവൻ ആക്രമിക്കും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. അത് അഡിക്റ്റായി ബ്രെയിൻ വാഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തല്ലു കിട്ടുമെന്നുള്ളു, പറയാൻ പാടില്ല. ഞാനിപ്പോ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു എന്താണ് സന്യാസിമാരുടെ കൂടെ ചെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും പോലും അവർ സഹിക്കത്തില്ല. മനസ്സിലായി? ഇതൊക്കെ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എന്താണ് നമ്മുടെ ന്യൂറോ സയൻസിന്റെയോ അല്ലെങ്കിൽ സൈക്കോളജിയുടെയോ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ ചവിട്ടിപ്പുറത്താക്കും. ഞാനിത് തന്നെ എല്ലായിടത്തും പറയുന്നു. കാരണം നമ്മളിന്ന് ജീവിക്കുന്ന ഏത് കാലത്തിലാണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ മനുഷ്യന് ഒരുപാട് അറിവുണ്ടായ കാലത്താണ് ജീവിക്കുന്നത്. ഇത്തരം അറിവില്ലാത്തൊരു കാലത്താണ് സിദ്ധാന്തങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിലെ വ്യത്യാസം മനസ്സിലാക്കുക. രണ്ടും തമ്മിലെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. എന്താണ് ഇന്ന് പറയുന്നത്, പണ്ട് എന്താണ് പറഞ്ഞത്, ഏത് ശരി ഏത് തെറ്റെന്നൊക്കെ അവരവർക്ക് തീരുമാനിക്കാം. ഏത് നല്ലത് ഏത് ചീത്ത എന്നുള്ളതൊക്കെ അവരവർക്ക് തീരുമാനിക്കാം. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഈ അറിവെന്ന് പറയുന്നത്, അതായത് പരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യന് ഗുണം ചെയ്യും കേൾക്കുമ്പോഴൊക്കെ. അതാണ് പലർക്കും എന്താണ് ഈ അദ്വൈതമൊക്കെ കേൾക്കുന്നത് ചിലർക്ക് വലിയ താല്പര്യമായിട്ടുണ്ട്. പക്ഷെ കേൾക്കുന്നതിനല്ല, ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം എന്തിലാണ്? കേൾക്കുന്നതിനല്ല, പറയുന്നതിനാണ്. അദ്വൈതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ ബലമായി പിടിച്ചു നിർത്തി കേട്ടിട്ട് പോകുന്നു പറഞ്ഞ് പറയുന്നതാണ് പലർക്കും ആനന്ദം. നമ്മൾ നോക്കിയാൽ കാരണം ഈ പറയുമ്പം ആണ് ഇവന്റെ ബ്രെയിൻ സ്റ്റിമുലേഷൻ കൂടുതൽ നടക്കുന്നു. ചിന്തിക്കുന്നു, പറയുന്നു, അപ്പൊ ഇവന്റെ ബ്രെയിൻ കൂടുതൽ സ്റ്റിമുലേറ്റ് ആവും. അപ്പൊ അവനൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ഒക്കെ വരും. മനസ്സിലായി? പഴയ ശാസ്ത്രവൈദ്യർ കണ്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആര് വന്നാലും ശരി പിടിച്ചു നിർത്തും. അവനെ എന്താണ് അറിവിന് വേറെ അറിഞ്ഞിരുന്നു, പറഞ്ഞിട്ടേ ഇവിടത്തുള്ളൂ. എന്തുകൊണ്ട്? അപ്പോ എന്റെ ഭാര്യ എന്തോ കാണിച്ചു, അത് നന്നായിരുന്നില്ല. ഇത് പറയും ആൾക്കാരെ ഞാൻ ബലം പ്രയോഗിച്ച് അടിച്ചു കേട്ടു. കാരണം എന്താണ്? അതൊക്കെ അവരുടെ സ്വന്തം ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ ആനന്ദകരമായി സന്തോഷമായിട്ടൊക്കെ തോന്നും. അങ്ങനെയാണ് പഴയകാലത്തെ വ്യാഖ്യാനം വേറെയാണ്. അതല്ല ഞാൻ പറയുന്നത്, ഇന്നത്തെ ഇന്നത്തെ രീതിയിൽ നമ്മൾക്ക് നോക്കുമ്പോൾ അത് നമുക്ക് അതാണ് ഒരു അങ്ങോട്ട് വരികയാണ്. ഇപ്പൊ പരോക്ഷത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പരോക്ഷ ജ്ഞാനം കൊണ്ട് എന്താണ് ഈ പ്രപഞ്ചം മറഞ്ഞു പോകത്തില്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചം മറിഞ്ഞു പോണമെങ്കിൽ എന്ത് വേണം? അപരോക്ഷ ജ്ഞാനം വേണം. പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കുള്ള അറിവ്, ഇത് അപരോക്ഷമാണ്. ഇതാണ് അദ്വൈതത്തിന്റെ ഒരു പ്രധാനമായ സിദ്ധാന്തം.